യുഷ്മദസ്മ ശബ്ദങ്ങൾ കഴിഞ്ഞു. അടുത്തു വരുന്ന നാല് സൂത്രങ്ങൾ, യുഷ്മദസ്മദോഹോ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയാസ്തയോർ വാംനാവോ. യുഷ്മദസ്മദോഹോ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയാസ്തയോർ വാംനാവോ പദാത്പരയോ അപാദാതു സ്ഥിതയോ. പദാതുവല്ല പാദാതു. ഷഷ്ട്യാദിവിശിഷ്ടയോർ വാം നൗ ഇത്യാദേശോ സ്തഃ ബഹുവചനസ്യ വസ്നസൌ ഉക്തവിധയോ അനയോ ഷഷ്ട്യാദി ബഹുവചനാന്തയോർ വസ്നസൌ സ്തഃ തേമയാ വേഗവചനസ്യ ഉക്തവിധയോ അനയോ ഷഷ്ടി ചതുർത്ഥേകവനാന്തയോ തേ മേ ഏതൌ സ്തഃ ത്വാമൌ ദ്വിതീയായാഃ ദ്വിതീയേകവചനാന്തയോ ത്വാ മാ ഇത്യാദേശൌ സ്തഃ ശ്രീശസ്ത്വാവതു മാപീഹ. ശ്രീശഃ ത്വാ അവതു മാ അപി ഇഹ ദത്താതേ മേപി ശർമ്മസഃ. ദത്താത് തേ മേ അപി ശർമ്മസഃ സ്വാമി തേ മേപി സ ഹരി. സ്വാമി തേ മേ അപി സഹ ഹരി. പാതു വാമപി നൗ വിഭു. പാതു വാം അപി നൗ വിഭുഃ സുഖം മാം നൗ ദതാത്വീശ. സുഖം വാം നൗ ദതാതു ഈശഃ പതിർവാമപി നൗ ഹരി. പതിഹി വാം അപി നൗ ഹരിഹി. സോ അവ്യാദ്വോ നഃ ശിവം സഹ അവ്യാദ് വഹ നഃ ശിവം. വോ നോ ദദ്യാദ് സേവ്യോത്ര വഹ ന സാ നഹ സേവ്യഹ അത്ര വഹ സ ന. ഏകവാക്യേ യുഷ്മദസ്മദാദേശ വക്തവ്യാഃ. ഏകതിങ് വാക്യം ഓദനം പച തവ ഭവിഷ്യതി. ഏതേ വാർണാവാദയോ അനന്വാദേശേ വാ വക്തവ്യാ. അന്വാദേശേ തോ നിത്യം സുഹു ധാതാ തേ ഭക്തോസ്തി. ധാതാ തവ ഭക്തോസ്തി വാ തസ്മൈ തേ നമഃ ഇത്യേവ. ഇവിടെ യുഷ്മദ് അസ്മശബ്ദങ്ങൾ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അസ്മശബ്ദം? യുഷ്മശബ്ദം ശബ്ദം ഇവിടെ രണ്ട് ശബ്ദത്തിലും ദ്വിതീയ ചതുർത്ഥി ഷഷ്ടി എന്നെല്ലാം ഈ രണ്ട് രൂപം വരുന്നു. വിഷ്ണു ശബ്ദത്തിനാണെങ്കിൽ ഇവിടെ ത്വാം ത്വാ യുവാം ബാം യുഷ്മാൻ ബഹ ദ്വിതീയയിൽ, ചതുർത്ഥിയിൽ തുഭ്യം തേ യുവാഭ്യാം ബാം യുഷ്മഭ്യം ബഹ, ഷഷ്ടിയിൽ തവ തേ യുവയോഹു വാം യുഷ്മാകം ബഹ. അങ്ങനെ ദ്വിതീയ ചതുർത്ഥി ഷഷ്ടിയിൽ ഈ രണ്ട് രൂപം. അതുപോലെ അസ്മയശബ്ദത്തിന് മാം മാ അവാം നൗ അസ്മാൻ നഹ, ചതുർത്ഥിയിൽ മഹ്യം മേ അവാഭ്യം അവാഭ്യാം നൗ അസ്മഭ്യം നഹ മമ മേ ആവയോ നൗ അസ്മാകം നഹ. ഈ രണ്ട് രൂപം, അതിലാദ്യത്തെ രൂപം നമ്മൾ ശ്രദ്ധിച്ചതാണ്, രണ്ടാമത്തെ രൂപം അത് ആണ്. അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് അടുത്ത് പറയും. അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നതാണ് ഈ ശ്ലോകം. എന്താണ്? ശ്രീശഃ ത്വാ അവതു മാം അപി ഇഹ. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീശഃ എന്ന് പറഞ്ഞാൽ വിഷ്ണു. ത്വാ അവതു ഇതെന്താണ്? വിഷ്ണു ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനത്തിൽ രണ്ടാമത്തെ രൂപം. ത്വാം അവതു എന്ന് പറയുന്നതിന് പകരം എന്തു പറഞ്ഞു? ത്വാ അവതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്നെ രക്ഷിക്കട്ടെ. ഇവിടെ ത്വാം അവതു എന്ന് പറയുന്നതിന് പകരം ത്വാ അവതു എന്ന് ഉപയോഗിച്ചു. അതുപോലെ തന്നെ പറഞ്ഞു മാം അപി അവതു. മാം അപി എന്ന് പറയുന്നതിന് ഇവർ എന്തു പറഞ്ഞു? മാ അപി. ദ്വിതീയ ഏകവചനത്തിലെ മാം എന്ന് പറയുന്നതിന് പേരെ ഇവിടെ മാ എന്ന് ഉപയോഗിച്ചു. ഇതിവിടെ ഉപയോഗിക്കുന്നതിന് ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പല നിയമങ്ങളും പറയും. ആ നിയമങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ സിദ്ധാന്ത പുതിയ നിയമങ്ങളൊന്നും പറയുന്നില്ല. എന്നാലിവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഉഷ്മ അസ്മ ശബ്ദങ്ങൾ ഒരു പദത്തിന് ശേഷം വരുമ്പോൾ, പദത്തിന് ശേഷം വരണം, പിന്നെ ശ്ലോകപാദത്തിൻ്റെ ആദിയിൽ വരാനും പാടില്ല, തുടക്കമായിരിക്കാനും പാടില്ല. ഇത് നോക്കുക, ഇതൊരു ശ്ലോകപാദമാണ്. ശ്രീശസ്ത്വാവതു മാ പീഹ ഒരു വരിയാണ്, ഒരു പാദം. അതിൻ്റെ ആദിയിൽ വിഷ്മശബ്ദമില്ല, അസ്മശബ്ദമില്ല. ആദിയിൽ എന്താണുള്ളത്? ശ്രീ ശ്രീശ. പിന്നെ ഇവിടെ ത്വായും മായും വന്നിരിക്കുന്ന ഒരു പദത്തിന് ശേഷമാണ്. ത്വാ ഏത് പദത്തിന് ശേഷം വന്നു? ശ്രീശ. മാ എന്ന് പറയുന്നതോ? അപ്പൊ ഇനി വരുന്ന ഓരോ പാദങ്ങളിലും ഉദാഹരണം കൊടുക്കുന്നിടത്തെല്ലാം ഇത് ശ്രദ്ധിക്കണം. ഇങ്ങനെ യുഷ്മശബ്ദം അസ്മശബ്ദം പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് അത് ഒരു പാദത്തിന്റെ ആദിയിൽ വരാതിരിക്കുകയും ഒരു പദത്തിന് ശേഷം വരികയും ചെയ്തു കഴിഞ്ഞാൽ യുഷ്മശബ്ദത്തിന്റെ ആ മുഖ്യമായ രൂപത്തിന് പകരം ഈ ഗൗണമായ രൂപം ഉപയോഗിക്കാം. അതിന് പകരം ഉപയോഗിക്കാമെന്നല്ല, ഉപയോഗിക്കണം. ഇവിടെ ഉപയോഗിക്കേണ്ട ഇതാണ്, ഇതാണ് അതിന്റെ ശരിയായ ഉപയോഗം. ഇവിടെ ത്വാം എന്ന് ഉപയോഗിക്കുക അല്ല ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെ ഉപയോഗിക്കണം? ത്വാം. മാമെന്നല്ല ഉപയോഗിക്കേണ്ട, പിന്നെ മാ. ഇത് ഏതിനാണ് ഉദാഹരണം കൊടുത്തത്? ദ്വിതീയ ഏകവചനത്തിന്. ഇതേ നിയമം തന്നെ ദ്വിതീയാഗമനത്തിൽ വരുന്നത് പോലെ എവിടെ വരും? ചതുർത്ഥി ഏകമനത്തിൽ. അതാണ് അടുത്ത ഉദാഹരണം നോക്കുക. ദത്താത് തേ മേ അപി ശർമ്മ സഹ. സഹ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീശഹ. തേ മേ അപി, നിനക്കും എനിക്കും. ശർമ്മ ദത്താത്, ശർമ്മത്തെ, ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖത്തെ, ദത്താത് എന്ന് പറഞ്ഞാൽ നൽകട്ടെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇതൊരു പാദമാണ്, രണ്ടാമത്തെ പാദം. ഇവിടെ തേ മേ എന്ന രണ്ട് ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് പാദത്തിന്റെ ആദിയിലാണോ പദത്തിന് ശേഷമാണോ? അപ്പൊ ഇവിടെ തേ എന്ന് പറയുന്നത് യുഷ്മശബ്ദത്തിന്റെ ചതുർത്ഥി ഏകവചനമായ ഏത് ശബ്ദമാണ്? തുഭ്യം. അതിന് പകരം ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ തുഭ്യം എന്നല്ല ഉപയോഗിക്കേണ്ടത്, പിന്നെ എങ്ങനെ ഉപയോഗിക്കണം? തേ വികല്പമായി വരുന്ന മറ്റൊരു രൂപമാണ്. വികല്പം എന്നുള്ളതല്ല, വികല്പം എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്ന് ഉപയോഗിക്കാം. ഇത് വികല്പമല്ല, പിന്നെയോ ഇതേ ഉപയോഗിക്കാവൂ, അതാണ് ശരിയായ ഉപയോഗം. തുഭ്യം നല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത് എങ്ങനെ? തേ. അതുപോലെ യുഷ്മ അസ്മ ശബ്ദത്തിന്റെ ചതുർത്ഥേകവനത്തിന്റെ രൂപം ഏതാണ്? മഹ്യമല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്, പിന്നെയോ മേ. അപ്പോ തുഭ്യം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് തേ എന്നും മഹ്യം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് മേ എന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ആണ് തുഭ്യം തേ മഹ്യം മേ. ഇതെങ്ങനെയാണോ ചതുർത്ഥി ഏകോപനത്തിൽ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ അടുത്ത് ഷഷ്ടി ഏകോപനത്തിൽ. ഷഷ്ടി ഏകോപനത്തിൽ യുഷ്മശബ്ദത്തിന്റെ രൂപം എന്താണ്? തവ. അതല്ല ഉപയോഗിക്കേണ്ടത്, പിന്നെ എന്താണ്? തേ. അസ്മശബ്ദത്തിന്റെ രൂപം എന്താണ്? മമ അതല്ല ഉപയോഗിക്കേണ്ടത്, മേ. അതാണ് അടുത്ത് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. സോമി തേ മേ ബി സഹരി. സഹരി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ശ്രീശൻ. തേ മേ അഭി സ്വാമി. തേ എന്ന് വെച്ചാൽ തവ, നിന്റേതും. മേ എന്ന് പറഞ്ഞാൽ മമ, എന്റേതും എന്റെയും സ്വാമിയാണ്, ഈശ്വരനാണ്. ഇവിടെ തവ എന്ന് പറയേണ്ടതിന് പകരം എന്തുപയോഗിച്ചു? മമ എന്ന് പറയുന്നതിന് പകരം എന്തുപയോഗിച്ചു? മേ. അതേ ഉപയോഗിക്കാവും, അത് ശരിയായ ഉപയോഗം. അതിന്റെ പ്രധാനമായ രണ്ട് കാരണങ്ങൾ എന്താണ്? ഒന്ന്, ഈ രണ്ട് ശബ്ദങ്ങളും പാദത്തിന്റെ ആദിയിൽ അല്ല. മറ്റൊന്നെന്താണ്? പദത്തിന്റെ പരത്തിലാണ്. അപ്പൊ ഷഷ്ടിയില് തവ എന്ന് പറയുന്നതിന് പകരമായി എന്തുപയോഗിക്കണം? തേ. മമ എന്ന് ഉപയോഗിക്കുന്നതിന് പകരമായി മേ. ഇത് വികല്പമല്ല, ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. വികല്പം വരും ചിലടത്ത്, അത് പിന്നെ പറയും. ഇതെങ്ങനെയാണോ ദ്വിതീയ ചതുർത്ഥി ഷഷ്ടി ഏകവചനങ്ങൾ ഉപയോഗിക്കുന്നത്, അതുപോലെ ദ്വിതീയ ചതുർത്ഥി ഷഷ്ടി ദ്വിവചനങ്ങളിൽ ഉപയോഗിക്കാം. അതിനാണ് അടുത്ത ഉദാഹരണം. പാതു വാം അഭിനവ് വിഭു. വിഭു വാം നൗ അഭിപാതു. വിഭു എന്ന് പറയുന്ന ആരാണ്? ശ്രീശൻ. എന്താണ് വാം? ഇത് നോക്കുക, ത്വം യുവാം യൂയം, ത്വാം ത്വാ യുവാം വാം യുഷ്മാകം നഹ. അപ്പോ യുവാം എന്ന് പറയുന്നതിന് വരെ എന്തുപയോഗിക്കണം? വാം. യുവാം എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? നിങ്ങളെ രണ്ടുപേരെയും. പിന്നെ ആവാം എന്ന് പറയുന്നതിന് വരെ എന്തുപയോഗിക്കും? നൗ. ആവാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങളെ രണ്ടുപേരെയും. അപ്പോ വിഭു, ആ വിഭുവായ ശ്രീശൻ, വാം നിങ്ങളെ ഏ യുവാം വാ, നിങ്ങളെ രണ്ടുപേരെയും ആവാം എന്നോ, അതിന് പകരമാണ് ഞങ്ങളെ രണ്ടുപേരെയും പാതു രക്ഷിക്കട്ടെ. അപ്പൊ വാം എന്ന് പറയുന്ന എന്തിനു പകരം ഉപയോഗിച്ചു? വാം. നവു എന്ന് പറയുന്ന എന്തിനു പകരം ഉപയോഗിച്ചു? ആവാം. അതാണ് ത്വാം ത്വാ യുവാം വാ യുഷ്മാൻ നഹ മാമ ആവാ നൗ അസ്മാൻ അസ്മാൻ. ഇതെങ്ങനെയാണോ ദ്വിതീയ ദിവചനത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ ചതുർത്ഥി ദിവചനത്തിലും ഇതുപോലെ തന്നെ ഉപയോഗിക്കണം. മുഖ്യ ശബ്ദം ഉപയോഗിക്കരുത്. അതിനുദാഹരണം ഉള്ളടത്ത് പറഞ്ഞിരിക്കുന്നത് സുഖം വാം നൗ ദത്താതു ഈശഃ ഈശഃ ഈശൻ വാം നൗ സുഖം ദത്താതു. ഇത് ചതുർത്ഥി ദിവചനത്തിനാണ്. മഹ്യമ്മേ അവാഭ്യാം നൗ തുഭ്യന്തേ യുവാഭ്യാം വാം. അപ്പൊ ആവാഭ്യാം എന്ന് പറയുന്നതിന് പേര് എന്തുപയോഗിക്കണം? നൗ ചതുർത്ഥി ദിവനത്തിൽ. യുവാഭ്യാം എന്ന് പറയുന്നതിന് പേര് എന്തുപയോഗിക്കണം? വാം. അപ്പൊ എന്താ ഇവിടെ അർത്ഥം? വിഭു വിഭുവായ ശ്രീ ശ്രീ അല്ല, അത് കഴിഞ്ഞല്ലോ. അടുത്തത് ഈശഃ ഈശൻ വാം നൗ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അവാഭ്യാം നൗ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖം ദത്താതു, സുഖം നൽകട്ടെ എന്നാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾക്ക് രണ്ട്, അവിടെ യുവാഭ്യാം അവാഭ്യം എന്ന് ഉപയോഗിക്കാൻ പാടില്ല. യുവാഭ്യാം എന്ന് പറയുന്നതിന് വരെ എന്തുപയോഗിക്കണം? അവാഭ്യാം എന്ന് പറയുന്നതിന് വരെ എന്തുപയോഗിക്കണം? നൗ. അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് ശബ്ദങ്ങളും പാദത്തിന്റെ ആദിയിലല്ല, പദത്തിന്റെ പരത്തിലുമാണ്. ഇതെങ്ങനെയാണോ ചതുർത്ഥി ദിവചനത്തിന് അതുപോലെ തന്നെ അടുത്തു വരുന്ന എവിടെയാണ് ഷഷ്ടി ദിവചനത്തിന് പറയുന്നു. അടുത്ത് പതിർ വാമപി നൗ ഹരി ഹരി ആ ഹരി വാം നൗ അപി പതി ആ ഹരി. ഇവിടെ എന്താണ് വാം എന്ന് പറയുന്നതിന് പേര് ഉപയോഗിച്ചു? ഷഷ്ടി ദിവനത്തിൽ ഇവയോഹോ ആവയോഹോ, ഇവയോക്ക് പകരം എന്തുപയോഗിച്ചു? വാം. ആവയോഹോക്ക് പകരം എന്തുപയോഗിച്ചു? നൗ. എന്നുവെച്ചാൽ ഹരി പതി, പതിയാകുന്നു ആരുടെ? ഞങ്ങൾ രണ്ടുപേരുടെയും നിങ്ങൾ രണ്ടുപേരുടെയും പതിയാണ്, സ്വാമിയാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ ഇവയോഹോ എന്ന് ഉപയോഗിക്കാൻ പാടില്ല, അവയോഹോ എന്ന് ഉപയോഗിക്കാൻ പാടില്ല, മറിച്ച് നൗ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദ്വിതീയ ദിവചനം ചതുർത്ഥി ദിവചനം ഷഷ്ടി ദിവചനങ്ങളെല്ലാം രൂപം ഒരുപോലെ തന്നെ, എല്ലായിടത്തും വാം നവ് എന്ന് തന്നെ. അത് മറ്റു പദങ്ങളെ കണ്ടുകൊണ്ട് മനസ്സിലാക്കണം, അത് ദ്വിതീയദിവചനമാണോ ചതുർത്ഥി ദിവചനമാണോ ഷഷ്ടി ദിവചനമാണോ എന്നുള്ളത്, വേറെ വഴിയൊന്നുമില്ല. അർത്ഥം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഇനി ദ്വിതീയ ബഹുവചനത്തിൽ വരും. എങ്ങനെ? എന്താ അല്ല പദമായ എന്താ കുഴപ്പം? അല്ലെങ്കിൽ എന്താ കുഴപ്പം? ആ പദത്തിന് ശേഷമായിരിക്കണം, പദത്തിന് ശേഷമായിരിക്കണം, ഒരു പദം പൂർവ്വത്തിൽ വേണം. അപ്പി എന്ന് പറയുന്ന ഒരു പദമാണ്, വാം എന്ന് പറയുന്ന പദമാണ്, പതി എന്ന് പറയുന്ന പദമാണ്. ഒരു പാദത്തിൽ മുമ്പിൽ പദം ഉണ്ടായിരിക്കണം, അതെല്ലാം പദങ്ങളാണ്. അമ്പിയുമാണ് പദമാണ്, ഒരു പാദത്തിന്റെ ആദി എന്ന് പറയുമ്പോ അതിന്റെ മുമ്പിൽ പദം കാണത്തില്ലല്ലോ. പദത്തിന്റെ പദത്തിന്റെ അത് ഇപ്പോ ആദ്യം ഇരിക്കട്ടെ, വന്നു വന്നു ആദ്യത്തിൽ. ആദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പാദത്തിന്റെ ആദിയിലായതുകൊണ്ട് പിന്നെ പാദം എന്ന് പറയുന്നതുകൊണ്ട് ശ്ലോകങ്ങളിലേ വരത്തുള്ളൂ. പദം എന്ന് പറയുന്നത് ശ്ലോകങ്ങളിലല്ലാത്തടത്തും വരും. പദം എവിടെയും വരാം, പക്ഷെ പാദം എവിടെ വരത്തുള്ളൂ? അടുത്ത് വരുന്നത് ദ്വിതീയ ബഹുവചനം. സഹ അവ്യാത് വഹനഹ, ഇത്രയാണ്. സഹ വഹ നഹ അവ്യാത്, രക്ഷിക്കട്ടെ എന്നാണ്. ഓ മാ മാ അവാം നൗ അസ്മാൻ നഹ ത്വാം ത്വാ ത്വാ ഇവാം വാം യുഷ്മാൻ വഹ. അപ്പൊ ദ്വിതീയ ബഹുവചനത്തിൽ നഹയെന്നും വഹയെന്നും പറയുന്നു. അപ്പൊ സഹ എന്ന് പറഞ്ഞ ആരാണ്? ശ്രീ സഹ വഹ നഹ അവ്യാത്, നിങ്ങളെയും ഞങ്ങളെയും രക്ഷിക്കട്ടെ. ദ്വിതീയ ബഹുവചനം അവിടെ യുഷ്മാൻ അസ്മാൻ എന്ന് പ്രയോഗിക്കാൻ പാടില്ല, പകരം ഇത് പ്രയോഗിക്കണം. ബഹനഹ ദ്വിതീയ ബഹുവചനത്തിൽ ശ്രീശൻ നിങ്ങളെയും ഞങ്ങളെയും രക്ഷിക്കട്ടെ. ഇതുപോലെ തന്നെ ചതുർത്ഥി ബഹുവചനത്തിൽ ശിവൻ ശിവം ബഹ നഹ ദദ്യാ, അവിടെയും കർത്താവുണ്ട്. ശ്രീശഹ ശിവം ബഹ നഹ ശിവം ദദ്യാ, നിങ്ങൾക്കും ഞങ്ങൾക്കും ശിവം മംഗളത്തെ നൽകട്ടെ. മഹ്യം മേ അവാഭ്യാം നൗ അസ്മഭ്യം നഹ തുഭ്യം തേ യുവാഭ്യാം നൗ യുഷ്മഭ്യം യുഷ്മഭ്യം വഹ. അപ്പോ നഹ വഹ നഹ നിങ്ങൾക്ക് ബഹ നഹ ഞങ്ങൾക്ക് ശിവം ദദ്യ ശിവം നൽകട്ടെ. അവിടെ യുഷ്മഭ്യം അസ്മഭ്യം എന്ന് പ്രയോഗിക്കുന്നതിന് പകരം മഹാനഹാനെ പ്രയോഗിക്കാവും. ഇവിടെ എന്താണ്? പാദത്തിന്റെ ആദ്യമല്ല, പദത്തിന്റെ പരത്തിലാണ്. ഇന്ന് ശേഷിക്കുന്നതാണ് ഷഷ്ടി ബഹുവചനം. ഇവിടെ ഇത് വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഇത് ക്രമത്തിനാണ് കൊടുത്തിരിക്കുന്ന ഉദാഹരണം. ഒന്ന് പ്രഥമ ചതുർത്ഥി ഷഷ്ടി ഏകവചനങ്ങൾക്ക്, അത് കഴിഞ്ഞ് പ്രഥമ ചതുർത്ഥി ഷഷ്ടി ദ്വിവചനങ്ങൾ, അത് കഴിഞ്ഞ് പ്രഥമ ചതുർത്ഥി ഷഷ്ടി ബഹുവചനങ്ങൾ. സ ദ്വിതീയ ദ്വിതീയ പ്രഥമേന്ദ്ര ദ്വിതീയ സ അത്ര സ ബഹാനഹ സെവ്യഹ എന്നാണ്. ഇവിടെ അവൻ ബഹാനഹ സേവ്യ, ഞങ്ങൾക്കും നിങ്ങൾക്കും സേവിക്കപ്പെടേണ്ടവനാണ്. അവനെ സേവിക്കുന്നവനാരാണ്? ഞങ്ങളും നിങ്ങളും. ഇതിനെ കർത്തരി ഷഷ്ടി എന്ന് പറയും. കൃത്യാനം കർത്തരിവ സൂത്രം ഇനി പഠിക്കും. കർത്താവിൽ ഷഷ്ടി വരുന്നതാണ് കർത്തരി ഷഷ്ടി എന്ന് വെച്ച സംബന്ധാർത്ഥത്തിലല്ല. സേവിക്കുന്നവനാരോ അവനിൽ എന്തു വന്നു? ഷഷ്ടി വന്നു. കൃത്യപ്രത്യയത്തിന്റെ യോഗം, കൃത്യപ്രത്യം എന്ന് പറഞ്ഞ സേവ്യ, അത് കാരകപ്രക്രിയയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മമമേ ആവയോഹോ നൗ അസ്മാകം ന തവതേ ഇവയോഹോ നൗ യുഷ്മാകം. അവിടെ യുഷ്മാകം അസ്മാകം എന്ന് പറയുന്നതിന് പകരം എന്തു പറഞ്ഞു? വഹനഹ ആണ്. അത്ര സഹ ശ്രീഹരി വഹനഹ സേവ്യ, ഞങ്ങളും നിങ്ങളും സേവിക്കേണ്ടവനാണ്, അല്ലെങ്കിൽ ഞങ്ങളാലും നിങ്ങളാലും സേവിക്കപ്പെടേണ്ടവനാണ്, വളച്ചുകെട്ടി പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി, ഞങ്ങളും നിങ്ങളും സേവിക്കേണ്ടവനാണ്. സേവ്യ ഹരി, ഹരിയുടെ വിശേഷണമാണ്. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കി? ഇവിടെയെല്ലാം ദ്വിതീയ ചതുർത്ഥി ഷഷ്ടി ഏകവന ദ്വിവന ഭുവനങ്ങളിൽ മുഖ്യമായ ശബ്ദത്തിന് പകരം ഉപയോഗിച്ച ശബ്ദങ്ങളാണ് ഈ പറഞ്ഞ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ത്വാ വാം വഹ തേ വാം വഹ തേ വാം വഹ ഇങ്ങനെ ഉപയോഗിക്കുന്നു. ശബ്ദം ആവർത്തിച്ച് ഒരു സന്ദർഭം കണ്ട് മനസ്സിലാക്കിക്കോന്നു. പിന്നെ ഇതെല്ലാം എവിടെയാ വരേണ്ട? അതാണ് അടുത്ത് പറയുന്നത്. ഏകവാക്യേ, ഇതിന് ഒരുപാട് നിയമങ്ങളുണ്ട്, അതിൽ ചില നിയമങ്ങൾ മാത്രം ഇവിടെ പറയാണ്. ഏകവാക്യേ യുഷ്മദസ്മദാദേശ വക്തവ്യ. ഏകവാക്യത്തിലാണ് യുഷ്മദ് അസ്മദാദേശങ്ങൾ പറയേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. യുഷ്മത് അസ്മത് ആദേശങ്ങൾ പറയേണ്ടത് ഏകവാക്യത്തിലാണ്. ഈ ഏകവാക്യങ്ങൾക്കാണ് ഈ വേണ്ട ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ശ്രീ ശസ്ത്വാവതു മാ പീഹ ഏക വാക്യമാണ്. ദത്താത്തേ മേ വി ശർമ്മസ അവിടെയാണ്. ഇതിനെ യുഷ്മത് അസ്മത് ആദേശങ്ങളെന്ന് പറയും. ഏത്? ഈ രണ്ടാമത്തെ രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് യുഷ്മദസ്മദാദേശങ്ങൾ. ഇത് ഏകവാക്യത്തിൽ പ്രയോഗിക്കണം. ഏകവാക്യത്തിനാണ് ഇവിടെ ഉദാഹരണം കൊടുത്തത്. ഈ കൊടുത്തിരിക്കുന്ന തന്നെ ഏകവാക്യങ്ങളാണ്. സ്വാമി തേ മേ ബി സഹ ഹരി പാതു വാമഭി നൗ വിഭു, ഓരോന്നും ഏകവാക്യങ്ങളാണ്. അപ്പൊ ഏകവാക്യം എന്ന് പറയുന്നിടത്ത് വാക്യം എന്താണെന്ന് അറിയണ്ടേ? അതിന് പറയുന്നത് ഏകത്തിങ് വാക്യം. വാക്യം എന്ന് പറഞ്ഞാൽ അതിലൊരു തിങ് വേണം. തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക ഗ്രഹണേ തദന്താ ഗ്രാഹ്യ എന്നുള്ള നിയമം അനുസരിച്ച് ഒരു വാക്യത്തിൽ കുറഞ്ഞത് ഒരു തിങ്ങന്തം വേണം, എന്നാലേ അത് വാക്യമാവും. ഒന്നേ പാടുള്ളൂന്നല്ല, ചില വാക്യങ്ങളിൽ ഒന്ന് കൂടുതൽ തിങ്ങന്തം വരാം. പക്ഷെ പൊതുവായ നിയമമാണ് ഏക തിങ് വാക്യം. ഇത് ഏകവാക്യം അല്ലെങ്കിൽ അവിടെ ആദേശം വരാൻ പാടില്ല. ഓദനം പച തവ ഭവിഷ്യതി, ഇതൊരു വാക്യമാണ്. ഓദനം പാകം ചെയ്യൂ തവ ഭവിഷ്യതി. ഈ തവ എന്ന് പറയുന്നത് യുഷ്മശബ്ദത്തിന്റെ ഏത് രൂപമാണ്? ഷഷ്ടി. ഇതിന് പകരം വരേണ്ട ഏതാണ്? യുഷ്മദ ആദേശം. അതിവിടെ വരത്തില്ല. എന്തുകൊണ്ട്? ഇത് ഏകവാക്യമല്ല. എന്തുകൊണ്ട്? ഓദനം പച വേറെ തവ ഭവിഷ്യതി വേറെ. ഇത് ചേർത്താ പറഞ്ഞിരിക്കുന്നു ഓദനം പച തവ ഭവിഷ്യതി, അത് ശരിയല്ല. പക്ഷെ ഏകവാക്യം അല്ല. അതുകൊണ്ട് തവയ്ക്ക് ഇവിടെ യുഷ്മത് അസ്മത് ആദേശം വന്നാൽ എങ്ങനെ വരും? ആ ഓദനം പചത്തേ ഭവിഷ്യതി അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. ഇനി ഈ ആദേശങ്ങൾ, ഇതെല്ലാം ആദേശങ്ങളാണ്, വിഷ്ണു സഹസ്രനാമത്തിൽ വരുന്ന ആദേശങ്ങളാണ്. ഇതെവിടെയാണ് വികല്പമായി വരുന്നത് എന്ന് വെച്ചാൽ രണ്ടും പ്രയോഗിക്കാമെന്നുള്ള എവിടെയാണ്, അതെടുത്ത് പറയുന്നു. ഏതേ വന്നാവാദയോ, വന്നാവാദി എന്ന് പറഞ്ഞാൽ എന്താണ്, വാം നൗ തുടങ്ങിയവയാണ് വന്നാവാദികൾ. വാം നൗ ആദിർ ഏഷാം, അതാണ് വന്നാവാദേ. വാം നൗ തുടങ്ങിയവ അനന്വാദേശേ വാ വക്തവ്യ. അനന്വാദേശത്തിൽ വികല്പമായി വരാം, അന്വാദേശമല്ലെങ്കിൽ വികല്പമായിട്ട് വരാം എന്ന് പറഞ്ഞാൽ അന്വാദേശത്തിലോ എന്നുവെച്ചാൽ നിത്യം. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, അന്വാദേശത്ത് നിത്യസ്യു. അന്വാദേശത്തിലാണെങ്കിൽ ഇവ നിത്യവുമായി വരും. ചില നിയമങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ, ഇങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു നിയമം പറയുന്നു, ഈ പറയുന്ന ആദേശങ്ങളെല്ലാം അന്വാദേശത്തിൽ നിത്യമായും അന്വാദേശമില്ലാത്ത സ്ഥലങ്ങളിൽ വികല്പമായും വരും. അന്വാദേശം എന്താണെന്ന് പറഞ്ഞു, എന്താണത്? കിഞ്ചിത് കാര്യം വിധാതം ഉപാത്തസ്യ പുനഃ കാര്യാന്തരം വിധാനായ, കാര്യാന്തര വിധാനായ പുനരുപാദാനം അന്വാദേശ. ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടി വീണ്ടും ആ വ്യക്തിയെ പരാമർശിച്ചാൽ അതിനെന്തു പറയും? അന്വാദേശം. ഏനം ഏനോ ഏനേന, ഏനം ഏനു ഏനാൻ ഏനേന ഏനയോ, ഇതം ഏതൊരു അന്വാദേശി ദിദിയാടോ സേനഹ, ഇതൊക്കെ പഠിച്ചാണ്. ഉദാഹരണം പറയുന്നു, ധാതാ തേ ഭക്തോസ്തി, ധാതാ തവ ഭക്തോസ്തി വാ. ഇവിടെ തേ എന്ന് പറഞ്ഞിരിക്കുന്ന അന്വാദേശത്തിലാണ്. മുമ്പ് ധാതാവിനെ കുറിച്ച് പറഞ്ഞു, പറഞ്ഞിട്ട് ആ ധാതാവിനെ പറയാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, ആ ധാതാവിന്റെ ഭക്തനാണെന്ന് കാണിക്കാം. ധാതാ തേ ഭക്തോ, അസ്ഥി ധാതാ തവ ഭക്തോ അസ്ഥി. ഇവിടെ ധാതാവ് ഭക്തനാകുന്നു, ആരുടെ? തേ എന്ന് പറഞ്ഞാരുടെ? ശ്രീശന്റെ. അപ്പൊ ആദ്യം ശ്രീശനെ കുറിച്ച് പറഞ്ഞു, അത് പറഞ്ഞതിന് ശേഷം പറയാണ് ശ്രീശന്റെ ഭക്തനാണ് ദാതാവ് എന്ന് പറയുന്നു. അപ്പൊ ആദ്യം ശ്രീശനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ ശ്രീശനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തേ എന്നോ തവ എന്നോ രണ്ടിലേത് ശബ്ദം വേണോ ഉപയോഗിക്കാം. ഒരു വാക്യം ഇങ്ങനെ പറയാണ്, ശ്രീശ ഈശ്വര ധാതാ തേ ഭക്തോസ്തി എന്നും പറയാം, ധാതാ തവ ഭക്തോസ്തി എന്നും പറയാം. കാരണം തേ അല്ലെങ്കിൽ തവ ശബ്ദം കൊണ്ട് മുമ്പ് പറഞ്ഞയാളിനെ വീണ്ടും പരാമർശിക്കാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, തേ അല്ലെങ്കിൽ തവ. അങ്ങനെ വരുന്നിടത്ത് രണ്ടും ഉപയോഗിക്കാം. തേ എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ്? ഏതിന്റെ? യുഷ്മതിന്റെ ഷഷ്ടിയാണ് തവ. അതിന് പകരം വന്നാണ് തേ. തസ്മൈ തേ നമ്മ, വേറെ ഉദാഹരണം. ഇത് മുമ്പ് ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞു, ഇന്ദ്ര എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ അത് പറഞ്ഞില്ല. ഇവിടെ എന്താണ്? ഒന്നും പറഞ്ഞില്ല. ഇവിടെ അന്വാദേശമാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്? അനന്വാദേശേ വാ വക്തവ്യ. അന്വാദേശത്തിലാണെങ്കിൽ നിത്യം വരും. ആ ഇവിടെ ഉദാഹരണം കൊടുത്തത് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് അന്വാദേശമാണോ അനന്വാദേശമാണോ തീരുമാനിക്കണമെങ്കിൽ മുമ്പിൽ ആ ശബ്ദത്തെ പരാമർശിച്ചിട്ടുണ്ടോ എന്നറിയണം. പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വാദേശമാവും, പരാമർശിച്ചിട്ടില്ലെങ്കിൽ അത് അന്വാദേശമാവും. അന്വാദേശത്തിൽ നിത്യമായി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേ തവാന്ന് രണ്ട് രൂപ ഉപയോഗിക്കാൻ പാടില്ല, ഒന്നേ ഉപയോഗിക്കാവും. ഇവിടെ തസ്മൈ തേ നമ, ഇവിടെ തസ്മൈ തേ നമ എന്ന് പറയുന്നിടത്ത് ഇവിടെ നോക്കുക, മുമ്പിൽ അന്വാദേശം ഉണ്ടെങ്കിൽ ഒരു തേ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണോ പറയുന്നത്, ആളിനെ മുമ്പ് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അന്വാദേശമായി. അപ്പം നിത്യമായിട്ട് വരും അന്വാദേശത്തിൽ, തേക്ക് വരാൻ തവ വരും, അല്ല തവയ്ക്ക് വരാൻ തേ വരും, തവ തേ എന്നല്ലേ, തവയ്ക്ക് വരാൻ തേ വരും. ഇത് അന്വാദേശമാണെങ്കിൽ, അന്വാദേശമാണെങ്കിൽ ഇപ്പം ഇന്ദ്രനെ കുറിച്ച് പറയണം. ഇന്ദ്രഹ എന്ന് മുമ്പ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറയുന്നു തസ്മൈ ഇന്ദ്രഹ ഹവ്യവാട്, ഹവിസിനെ സ്വീകരിക്കുന്നവനാണ് ഇന്ദ്രൻ എന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നു തസ്മൈ തേ നമഃ, അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. അപ്പൊ അവിടെ തേ വന്നു എന്ന് വെച്ചാൽ ഇത് അന്വാദേശമാണ്. ഇവിടെ നിത്യമായി തേ എന്ന് വന്നു, തവ എന്ന് വരാൻ പാടില്ല. അതാണ് തസ്മൈ തേ നമ ഇത്യേവ എന്ന് പറഞ്ഞത്. അന്വാദേശത്തിൽ വികല്പമായി നിത്യമായി ആണ്. എന്താണ് അന്വാദേശത്തിൽ നിത്യവും അനന്വാദേശത്തിൽ വികല്പവും, നേരത്തെ ഞാൻ പറഞ്ഞു തിരിഞ്ഞുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും. അന്വാദേശത്തിൽ നിത്യമാവും അനന്വാദേശത്തിൽ വികല്പമായും, അന്വാദേശം അല്ലാത്തടത്ത്. തസ്മൈ തേ നമ എന്ന് പറയുന്നിടത്ത് എന്താണ്, അന്വാദേശം ആണ്, അതുകൊണ്ട് നിത്യമായി ഒന്ന് തവ എന്ന് വന്നില്ല. മുമ്പ് വന്നിടത്ത് എന്താണ്, തേ തവ എന്ന് വന്നുകൊണ്ട് അത് അനന്വാദേശമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നേരെ തിരിഞ്ഞുപോയി. അനന്വാദേശമായതുകൊണ്ട് അവിടെ എന്ത് വന്നു, വികല്പമായിട്ട് വന്നു. ഇത് ഇത്രയല്ല, ഇതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ ആദേശങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇനി ഈ ആദേശങ്ങളെ വിധിക്കുന്ന സൂത്രങ്ങളാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്, മൂന്ന് നാല് സൂത്രങ്ങൾ. ഇതിന്റെ പ്രയോഗം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സൂത്രങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല, എളുപ്പമാണ്. ത്വാമോ ദ്വിതീയായാഹ, ആ സൂത്രം ആദ്യം നോക്കണം. ദ്വിതീയ ഏകവനാന്തയോ ത്വാമാ ഇത്യാദേശോ സ്ഥ, ഇത് രണ്ട് ആദേശങ്ങളാണ്. ത്വാമാ, ത്വാമിന് ആദേശം വരുമെന്തോന്നു, മാമിന് ആദേശം വരുമെന്തോന്നു, മാ, അതാണ് ഈ സൂത്രം പറയുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ആദേശം വരുന്നത് ഇപ്പോ യുഷ്മത് അം അസ്മത് അമ്മെന്നിരിക്കുന്നു. ഈ അവസ്ഥയിൽ പ്രകൃതിക്കും പ്രത്യേകത്തിനും കൂടെ ചേർന്ന് ആദേശം വരും. യുഷ്മത് അമ്മെന്നിരിക്കുമ്പോൾ എന്താദേശം വരും, ത്വാ. അസ്മത് അമ്മെന്നിരിക്കുമ്പോൾ എന്താദേശം വരും, മാ. അതുകൊണ്ട് കാര്യം എളുപ്പമാണ്, വേറെ പ്രക്രിയയൊന്നുമില്ല. പ്രകൃതിക്കും പ്രത്യയത്തിനും കൂടെ ചേർന്ന് ഒരാദേശം വരും. അതാണ് പറയുന്നത് ത്വാമൌ ദ്വിതീയായാഹ ത്വാമ എന്ന് വരുന്നു. ത്വാം ത്വാം തന്നെ. ഇപ്പൊ യുഷ്മത് അമ്മെന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു, രണ്ടും പോയിട്ട് ത്വാം ത്വാ എന്ന് വരുന്നത് ത്വാമിനല്ല ആദേശം വരുന്നത്, പിന്നെയോ ഏതിനാണ്, യുഷ്മതം മാം മാ മാമിനല്ല ആദേശം വരുന്നത്, പിന്നെയോ അസ്മദ് അം ആണ് സൂത്രം പറയുന്നത്. ത്വാമോ ദ്വിതീയ ദ്വിതീയ ഏകവനാന്തയോഹോ, ദ്വിതീയ ഏകവനാന്തം എന്ന് പറയുന്നതിനെ യുഷ്മദ് അം അസ്മദ് അം ത്വാമ ഇത്യാദി സ്ഥ വരുന്നു. അപ്പൊ ദ്വിതീയ ഏകവനത്തിന് ഇങ്ങനെ രൂപം വരുന്നു. പിന്നെ വരുന്നത് തേമയാ വേഗവചനസ്യ, തേമയോ ഏകവചനസ്യ എന്നർത്ഥം. തേ മേ ഇത് രണ്ടും ഇവിടെ വരുന്നു. ഉക്തവിദയോഹോ അനയോഹോ ഷഷ്ടി ചതുർത്ഥി ഏകവചനാന്തയോഹോ, ഷഷ്ടി ചതുർത്ഥി ഏകവചനാന്തങ്ങൾക്ക്, ഷഷ്ടിയും ചതുർത്ഥി ഏകവനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഷഷ്ടിയിലെ യുഷ്മത് ങസ് അസ്മദ് ങസ് എന്നും ചതുർത്ഥിയിൽ യുഷ്മത് ങേ അസ്മദ് ങേ എന്നിരിക്കുമ്പോഴും പ്രകൃതിക്കും പ്രത്യയത്തിനും കൂടെ ചേർന്ന് എന്ത് വരുന്നു? തേന്നും മേന്നും വരും. യുഷ്മതാണെങ്കിൽ എന്തുവരും? തുഭ്യം തേ തവ തേ. അസ്മദാണെങ്കിൽ എന്തുവരും? മഹ്യം മേ മമ മേ. പക്ഷെ അവിടെ മഹ്യത്തിനും മമയ്ക്കുമല്ല ആദേശം വരുന്നത്. യുഷ്മതിങ്ങേ അസ്മദിങ്ങേ എന്നിരിക്കുമ്പോഴും യുഷ്മത് ഖസ് അസ്മദ് ഖസ് എന്നിരിക്കുമ്പോഴും ആ പ്രകൃതിക്കും പ്രത്യയത്തിനും കൂടെ ചേർന്നിട്ട് ചതുർത്ഥി ഏകോപനത്തിലും ഷഷ്ടി ഏകോപനത്തിലും ഒരുപോലെ ആദേശം വരുന്നു. അവിടെ ആദേശത്തിന് വ്യത്യാസമില്ല. അതാണ് രണ്ടിടത്തും എന്ത് വരുന്നത്? തേ മേ എന്നിങ്ങനെ തുഭ്യം തേ മഹ്യം മേ. ഷഷ്ടിയിലും അതുപോലെ തന്നെ തവ തേ മമ മേ. അതാണ് ഉക്തവിധയോഹോ അനയോഹോ. അതെന്താണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കും. ഷഷ്ടി ചതുർത്ഥി ഏകോപനാന്തയോ. അപ്പൊ ഇവിടെ ഇപ്പം മനസ്സിലാക്കേണ്ടത് ഷഷ്ടി ഏകോപനത്തിലും ചതുർത്ഥി ഏകോപനത്തിലും എങ്ങനെയാണ് ആദേശം വരുന്നതെന്നാണ്, എന്താണ് വരുന്നതെന്ന്. പ്രകൃതി പ്രത്യയങ്ങൾക്ക് ചേർന്ന് തേമേന്ന് വരുന്നു. ഇപ്പൊ ദ്വിതീയ ഏകോപനം കഴിഞ്ഞു, ഷഷ്ടി ചതുർത്ഥി ഏകോപനങ്ങൾ കഴിഞ്ഞു, അടുത്തു വരുന്നത് ഏതാണ്? ബഹുവിനസ്യ വസ്നസൗ ഉക്തവിധയോഹോ അനയോഹോ ഷഷ്ടിയാദി ബഹുവിനാന്തയോഹോ വസ്നസൗ സ്ഥ. ഷഷ്ടിയാദി ബഹുവിനാന്തങ്ങൾ, ബഹുവിനാന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായി? യുഷ്മത് യുഷ്മത് ജസ് അസ്മത് ജസ് പിന്നെ യുഷ്മത് ശസ് അസ്മത് ശസ് ദ്വിതീയഭുവനം, പിന്നെ ചതുർത്ഥി ഭുവനത്തിൽ യുഷ്മത് ബ്യസ് അസ്മത് ബ്യസ്. ഷഷ്ടി ഭുവനത്തിൽ യുഷ്മത് ആം അസ്മത് ആം. ഇതാണ് ബഹുവനങ്ങൾ. ഇങ്ങനെ ഇരിക്കുമ്പോൾ യുഷ്മത് ശസ് അസ്മത് ശസ് യുഷ്മത് ബ്യസ് അസ്മത് ബ്യസ് യുഷ്മത് ആം അസ്മത് ആം എന്നിരിക്കുമ്പോൾ അവിടെ എന്താ ആദേശം വരുന്നത്? വസ് നസ് എന്ന് വെച്ചാൽ വഹ നഹ, പ്രകൃതി പ്രത്യയങ്ങൾക്ക് ചേർന്ന് വഹയും നഹയും വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യുഷ്മാൻ വഹ അസ്മാൻ നഹ, യുഷ്മഭ്യം വഹ അസ്മഭ്യം വഹ, യുഷ്മാകം വഹ അസ്മാകം നഹ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ദ്വിതീയ ബഹുവനത്തിലും ചതുർത്ഥി ബഹുവനത്തിലും ഷഷ്ടി ബഹുവനത്തിലും രൂപവ്യത്യാസം വരുന്നില്ല. എല്ലായിടത്തും ഇങ്ങനെ വരുന്ന വഹയും നഹയും. അതുകൊണ്ടത് ഒരുമിച്ച് ഒറ്റ സൂത്രത്തിൽ വിരിച്ചു ആണ് ബഹുവനസ്യ വസനസം എന്ന് പറഞ്ഞത്. അസമയം ഏകവചനങ്ങളിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ അത് മേളിൽ വന്നിരിക്കുന്നു, മേളിലെ സൂത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പറയുമ്പോൾ പറയാം. അപ്പം ഇവിടെ പിന്നെ അത് ഞാൻ താഴെ നിന്ന് മേളിലോട്ട് പറഞ്ഞ രൂപങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ത്വാമോ ദ്വിതീയ ഏകവചനത്തിൽ രൂപം വന്നു, പക്ഷേ ചതുർത്ഥി ഏകവചനത്തിലും ഷഷ്ടി ഏകവചനത്തിലും രൂപവ്യത്യാസം, അവിടെ വ്യത്യാസം വന്നു. പിന്നെ വ്യത്യാസം വരുന്നത് ബഹുവചനത്തിൽ എല്ലായിടത്തും ഒരേ പോലെ. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? ദ്വിതീയ മാത്രമാണ് ദ്വിവചനം, പിന്നെ ചതുർത്ഥി ദ്വിവചനം, ഷഷ്ടി ദ്വിവചനം. എന്നുവെച്ചാൽ അവിടെ എങ്ങനെ യുഷ്മത് ഔ അസ്മത് ഔ, പിന്നെ ചതുർത്ഥിയിൽ യുഷ്മത് ഭ്യാം അസ്മത് ഭ്യാം, ഷഷ്ടിയിൽ ഉഷ്മത് ഓസ് അസ്മത് ഓന്നിരിക്കുമ്പോൾ എല്ലായിടത്തും ഒരേ ആദേശം തന്നെ വരുന്നു. അതാണ് അടുത്ത് പറയുന്നത് യുഷ്മദസ്മദോഹോ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയാസ്തയോഹോ വാം നാവോ എന്ന് പറഞ്ഞാൽ നൗ, അതാണല്ലോ അവിടെ വന്നത്. യുവാഭ്യാം വാം അവാഭ്യാം നൗ, അതാണല്ലോ പറയുന്നത്. യുഷ്മദസ്മതകൾക്ക് ഇതിന്റെ നമ്പർ നോക്കുക, 20, അടുത്തത് 21, 22, 23. അപ്പൊ അടുത്ത സൂത്രങ്ങളിലേക്ക് ഇതിൽ നിന്ന് എന്ത് പോകുന്നു? യുഷ്മദസ്മദോഹോ എന്നുള്ള അങ്ങോട്ട് പോകുന്നു. പിന്നെ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയ ഈ മൂന്ന് സ്ഥലത്തുമാണ് വ്യത്യാസം വരുന്നത്, അതുകൊണ്ട് അതും അങ്ങോട്ട് പോകും. അതിൽ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയാസ്തയോഹോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയും പ്രത്യയവും ചേർന്നിരിക്കുമ്പോൾ, മനസ്സിലായോ? അപ്പോൾ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയ മൂന്നുള്ളതുകൊണ്ടാണ് ബഹുവനസ്യ വസനസുവിൽ എന്ത് പറഞ്ഞു? ഉക്തവിധയോ അനയോഹോ ഷഷ്ടിയാദി എന്ന് പറഞ്ഞത്. ഷഷ്ടിയാദി ബഹുവനാന്തം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഷഷ്ടി ചതുർത്ഥി ദ്വിതീയ. പിന്നെ ഉക്തവിദേഹോ നടത്തു സൂത്രത്തിൽ എന്തിനാ പറഞ്ഞു? അവിടെ പറയുന്നു പദാത് പരയോഹോ അപാദാദോ. ഈ പദാത് എന്ന് പറയുന്ന സൂത്രം പൂർവത്തിൽ നിന്ന് അനുവർത്തിക്കുന്നുണ്ട്, അപാദാദി എന്ന് പറയുന്നതും അനുവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും ആ സൂത്രത്തിന്റെ രീതി വന്നത്. പദത്തിന്റെ പരത്തിലായിരിക്കണം, പാദത്തിന്റെ ആദിയിലായിരിക്കാൻ പാടില്ല. മനസ്സിലായോ? അത് ഇനി വരുന്ന എല്ലായിടത്തും കൊണ്ട്. അതാണ് ഉക്തവിദേഹോ ഉക്തവിദേഹോ എന്ന് എല്ലായിടത്തും ആവർത്തിച്ചത്. വിഷ്മദസ്മതോ എന്ന് പറയുന്നതും വരും, ഷഷ്ടി ചതുർത്ഥി ദ്വിതീയാസ്യോ എന്നുള്ളതും വരും. അപ്പൊ ഇവിടെ പറയുന്നത് ഈ സൂത്രത്തിന്റെ അർത്ഥം പറയുന്നു പദാത്പരയോഹോ, പദത്തിന്റെ പരത്തിലായിരിക്കണം. അതാണ് ഉദാഹരണം നേരത്തെ പറഞ്ഞത്, അത് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെന്തായിരിക്കണം? ആ പാദാദോ, പാദത്തിന്റെ അതിസ്ഥിതി ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഷഷ്ടിയാദി വിശിഷ്ടയോഹോ യുഷ്മദസ്മദോഹോ എന്ന് ചേർത്തോണം. ഷഷ്ടിയാദി വിശിഷ്ടമായ യുഷ്മദസ്മദം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? യുഷ്മത് പരത്തിൽ പ്രത്യയം ഇരിക്കുമ്പോൾ, അസ്മദിന്റെ പരത്തിലും പ്രത്യയം ഇരിക്കുമ്പോൾ, വാം നൌ ഇത്യാദേശ പുസ്തക. ഇവിടെ പറയുന്നത് ഷഷ്ടി ചതുർത്ഥി ദ്വിതീയകളിൽ എല്ലായിടത്തും ഇന്ന സ്ഥലമെന്ന് പറയുന്നില്ല. ഏകവനമെന്നോ ദിവനമെന്നോ ബഹുവനമെന്നോ പറയുന്നില്ല. ഷഷ്ടി ചതുർത്ഥി ദ്വിതീയകളിൽ പ്രകൃതി പ്രത്യയങ്ങൾ ചേർന്നിരിക്കുമ്പോൾ വാം നൗ എന്ന് പറയും, യുഷ്മദസ്മതകൾക്കെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ സൂത്രം അനുസരിച്ച് ദ്വിതീയയിലും ചതുർത്ഥിയിലും ഷഷ്ടിയിലും എല്ലായിടത്തും വാം നൗ എന്ന ആദേശം വരണം. ഏ സൂത്രം അനുസരിച്ച്? 20-ാമത്തെ സൂത്രം അനുസരിച്ച്. പക്ഷെ അങ്ങനെ വരുന്നുണ്ടോ? എന്തുകൊണ്ട്? ഏത്? ബാക്കി വരുന്ന മൂന്ന് സൂത്രങ്ങളും ഈ സൂത്രത്തിന്റെ അപവാദ സൂത്രങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന മൂന്ന് സൂത്രങ്ങളും പ്രവർത്തിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് ഇതിനെ പ്രവർത്തിക്കാൻ പറ്റും. അപവാദം എന്ന് പറയുമ്പോൾ അതാണ്. ഈ ഇരുപതാമത്തെ സൂത്രം എന്ത് പറഞ്ഞു? യുഷ്മത അസ്മതകൾക്ക് ഷഷ്ടി ചതുർഥി ദ്വിതീയകൾക്കെല്ലാം വാമനവും ആദേശം വരുമെന്ന് പറഞ്ഞു. അതങ്ങനെ പ്രവർത്തിക്കാനായി തയ്യാറാകുമ്പോൾ ആദ്യം വരും ത്വാമോ ദ്വിതീയ, അവിടെ അത് പ്രവർത്തിച്ചു. പിന്നെ അവിടെ ഇതിന് പ്രവർത്തിക്കാൻ പറ്റുമോ? വാമന പ്രവർത്തിക്കുമോ? ഇനി അടുത്ത് വരുമ്പോൾ തേമയ ഏകവനസ്യ, ഷഷ്ടി ചതുർത്ഥി ഏകവനങ്ങളിൽ തേമയ വന്നു, അവിടെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. ബഹുവനസ്യ വസനസ്സും, ബഹുവനങ്ങളിൽ എല്ലായിടത്തും, ഇവിടെ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയ ബഹുവനങ്ങളിലെല്ലാം എന്തുവരും? വഹനഹ വരും. അവിടെ പ്രവർത്തിക്കാൻ പറ്റുമോ? പിന്നെ യുഷ്മതസ്മിതോ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയ അസ്യോ റാമനുവാവും എന്ന് പറഞ്ഞാൽ എവിടെ പ്രവർത്തിക്കും? എവിടെ പ്രവർത്തിക്കും? ദിവചനങ്ങളിൽ മാത്രം. കാരണം ഇരുപതാമത്തെ ഈ സൂത്രത്തിന്റെ വിധി അനുസരിച്ച് ഇതിന് മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാം. പക്ഷേ ബാക്കി വരുന്ന മൂന്ന് സൂത്രങ്ങളും എന്ത് ചെയ്തു? ഇതിന്റെ അപവാദമായി ഇതിന്റെ സ്ഥാനങ്ങളെല്ലാം അത് കൈവശപ്പെടുത്തി. പിന്നെ ശേഷിക്കുന്ന ഏത് സ്ഥാനം? ദ്വിതീയ. ദിവചനം എന്നുവെച്ചാ യുഷ്മത് ഔ അസ്മത് ഔ യുഷ്മത് ഭ്യാം അസ്മത് ഭ്യാം യുഷ്മത് ഓസ് അസ്മത് ഓ. ഇവിടെ പ്രകൃതി പ്രത്യയങ്ങൾക്ക് ചേർത്ത് എന്തുവരും? വാം നൗ എന്ന് വരും. അപ്പൊ ഈ ആദ്യത്തെ മൂന്നെണ്ണവും പ്രവർത്തിച്ച് ബാക്കിയുള്ള സ്ഥലത്തെ ഇതിന് പ്രവർത്തിക്കാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനവസാനം പറഞ്ഞത്. അപ്പോൾ മൂന്ന് സൂത്രങ്ങളും അതിൻ്റെ അപവാദമാണെന്ന് മനസ്സിലാക്കണം, അത് സാമാന്യ സൂത്രമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഉത്സർഗ അപവാദ ന്യായം അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സാമാന്യം ഏത്? മൂന്ന് സാമാന്യം എന്നാണോ പറഞ്ഞു? ആദ്യത്തെ ഒരു സൂത്രം സാമാന്യ സൂത്രം. എന്തുകൊണ്ട്? അതിനെല്ലായിടത്തും പ്രവർത്തിക്കാം. പക്ഷേ മൂന്ന് സൂത്രങ്ങൾ അപവാദ സൂത്രം വന്നപ്പോൾ അതിന്റെ അവകാശത്തെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നു. ഇതിനെയാണ് ഉത്സർഗ അപവാദ ന്യായം എന്ന് പറയുന്നത്. അതിന് നല്ല ഉദാഹരണമാണ് ഇത് അത് മനസ്സിലാക്കാൻ. ആദ്യത്തെ സൂത്രത്തിന് ഒമ്പത് സ്ഥലങ്ങളിലും പ്രവർത്തിക്കാം, അതാണ് വിധി. അങ്ങനെ വിധിച്ചെങ്കിലും അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. മറ്റ് മൂന്ന് സൂത്രങ്ങളും വന്നിട്ട് ആറ് സ്ഥാനങ്ങളെ കൈവശപ്പെടുത്തി. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? മൂന്ന് സ്ഥാനം, ദ്വിതീയ ദിവചനം, ചതുർത്ഥി ദിവചനം, ഷഷ്ടി ദിവചനം. അവിടെ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ. അതാണ് നിരവകാശോ വിധിരപവാദ എന്ന് പറയുന്നത്. പിന്നെ ത്വാമോ ദ്വിതീയാഹ എന്ന് പറയുന്നത് നിരവകാശമാകുന്നു. എന്തുകൊണ്ട്? എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ നിരവകാശമായി? ദ്വിതീയകവനത്തിൽ മാത്രമായതുകൊണ്ടാണോ ഇത്? എങ്ങനെ നിരവകാശമായി എന്നാണ് ത്വാമോ ദ്വിതീയ എന്ന് പറയുന്നത്? ഏകവചനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ? അതുകൊണ്ടാണോ അത്? ഏകവചനത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. എന്തുകൊണ്ട് നിരവകാശമായെന്നാണ്? അതുകൊണ്ട് എങ്ങനെ നിരവകാശമായി എന്നാണ് ചോദ്യം. തമോ ദ്വിതീയ എന്ന് പറയുന്നത് ദ്വിതീയകവനത്തിലെ പ്രവർത്തിക്കുക, അത് അറിയാമല്ലോ. സൂത്രം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നിരവകാശമാകുന്ന എങ്ങനെ? അതുകൊണ്ട് എന്താ കുഴപ്പം? അത് പ്രവർത്തിച്ചില്ലെങ്കിൽ വേറെ എവിടത്തും പ്രവർത്തിക്കണ്ട? സൂത്രം നിരർത്ഥകമാകും. കാരണം ത്വമോ ദ്വിതീയ എന്ന് പറയുന്നിടത്ത് ഈ സൂത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നിരർത്ഥകമാവും, സൂത്രം നിരർത്ഥകമായി പോകും. അതുകൊണ്ടാണ് അതിനെ നിരവകാശം എന്ന് പറയുന്നത്. അത് അവിടെ പ്രവർത്തിച്ചേ പറ്റൂ. അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? യുഷ്മദസ്മദോഹോ ഷഷ്ടി ചതുർത്ഥി ദിവസയോർ വാംനവു ആ സൂത്രത്തിനെ ബാധിക്കണം. അതാണ് നിരവകാശ വിധിർ അപവാദ എന്ന് പറയുന്നത്. ആ സൂത്രത്തിനെ തടയണം. തടഞ്ഞിട്ടത് ദ്വിതീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരവകാശ വിധിയായി. അതാണ് നിരവകാശം അപവാദമാകും. അതുപോലെ തന്നെ തേമയാ ഏകവചനസ്യ ഇത് ഷഷ്ടി ചതുർത്ഥി ഏകവചനത്തിൽ ഈ സൂത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഈ സൂത്രം വ്യർത്ഥമാവും. ഈ വിധി വ്യർത്ഥമായി പോകും. ഇനി വേറൊരിടത്തും പ്രവർത്തിക്കാൻ നോക്കില്ല. ആ സമയം ഇരുപതാമത്തെ സൂത്രം അത് വ്യർത്ഥമാകുന്നില്ല. എന്തുകൊണ്ട്? അതിന് വേറെ പ്രവർത്തിക്കാൻ സ്ഥലമുണ്ട്. അതുകൊണ്ട് അതിനെ ഔത്സർഗിക സൂത്രം എന്ന് പറയും. രണ്ടിനെയും കൂടെ ചേർത്ത പറയുന്നു ഉത്സർഗ അപവാദ ന്യായം. ഉത്സർഗം പ്രവർത്തിക്കാൻ വേണ്ട സ്ഥലത്തെ ഒഴിച്ചിട്ട് അത് വേറെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നു. അപ്പൊ അപവാദത്തിന് പ്രവർത്തിച്ചേ പറ്റും. അതുപോലെ തന്നെ ബഹുവനസ്യ വസ്നസ്സോ അത് അതിന് വിധിച്ച സ്ഥലത്ത് അത് പ്രവർത്തിച്ചില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവരും? അത് വ്യർത്ഥമോ. അതുകൊണ്ട് അത് അവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇത് മൂന്ന് സൂത്രങ്ങൾ പ്രവർത്തിച്ചാലും ഇരുപതാമത്തെ സൂത്രം വ്യർത്ഥമാകുന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ പാണിനി അറിഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തിരിക്കുന്നു. പാണിനിയുടെ ആദ്യത്തെ വിധി അനുസരിച്ച് ഇതിന് ഒമ്പത് സ്ഥലത്തും പ്രവർത്തിക്കാം. അതാണ് വിധിയും. പക്ഷെ അങ്ങനെ ഒരു വിധി വിധിക്കുമ്പം തന്നെ പാണിനിയുടെ മനസ്സിൽ ഉത്സർഗ അപവാദ ന്യായമുണ്ട്. പാണിനി മനസ്സിൽ കാണുന്നുണ്ട് എന്താണ്? ഇങ്ങനെ ഞാൻ വിധിച്ചെങ്കിലും തോമോ ദിതിയായ ദിതിയിൽ അത് ഈ സൂത്രം പ്രവർത്തിക്കത്തില്ല. തേമയാ ഏകവചനസ്യ ഏകവചനത്തിൽ പ്രവർത്തിക്കത്തില്ല. ബഹുവനസ്യ വസനസോ ബഹുവനത്തിൽ പ്രവർത്തിക്കില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ഇരുപതാമത്തെ സൂത്രത്തിന് ഒമ്പത് സ്ഥാനങ്ങളെ വിധിച്ചത്. അപ്പൊ അങ്ങനെ ഒമ്പത് സ്ഥാനങ്ങളെ വിധിച്ചിട്ട് പ്രത്യേകിച്ച് മൂന്ന് സ്ഥാനങ്ങളെ കൂടെ വിധിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റി. അതുകൊണ്ട് എന്താ ലാഭം? ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ലാഭം വന്നത്? ആ അങ്ങനെ വന്നതുകൊണ്ട് യുഷ്മദസ്മദോ ഷഷ്ടി ചതുർത്ഥി ദ്വിതീയാസ്തയോ ഇതിന്റെ ആവശ്യം വന്നില്ല. കാരണം തുടർന്നു വന്ന സൂത്രങ്ങളിൽ അതിങ്ങോട്ട് വന്നു. അപവാദ സൂത്രങ്ങളിലെല്ലാം ഉത്സർഗസൂത്രത്തിന്റെ പദങ്ങൾ അനുവർത്തിച്ചു. അപ്പോൾ പദങ്ങളുടെ അനുവൃത്തിയിൽ വരുന്ന ലാഭം അതിനു വേണ്ടിയിട്ടാണ് പാണിനി ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു, ഉത്സർഗ അപവാദ ന്യായം ഉപയോഗിച്ചു. അപ്പോൾ വിശേഷ സൂത്രങ്ങൾ എന്ന് പറയുന്ന അപവാദ സൂത്രങ്ങൾ. ഉത്സർഗസൂത്രത്തിന് പറയുന്ന എന്താണ്? സാമാന്യ സൂത്രം, പൊതുസൂത്രം. അതിനെ പ്രവർത്തിക്കാൻ ഒരുപാട് സ്ഥലം കാണും. ഇത് നമ്മൾ ആദ്യം വിശദീകരിച്ചാണ്. അതെ അതെ അതെ തന്നെ. ബ്രാഹ്മണ വസിഷ്ഠ ന്യായം എന്ന് പറയുന്നു. ആ അത് മുമ്പ് പറഞ്ഞതാ, ആദ്യം കേൾക്കേണ്ടത്. അതെ, തക്ര കൗണ്ഡിന്യ ന്യായം. തക്ര കൗണ്ഡിന്യ ന്യായം, ബ്രാഹ്മണ വസിഷ്ഠ ന്യായം. അത് പറയാം, ഇനിയിപ്പോ സമയമില്ല.